ഒമ്പതാം അധ്യായത്തിന്റെ സവിശേഷത, ഇവിടെ ഭഗവാൻ തന്റെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ചർച്ച ചെയ്തത് സൃഷ്ടിയെക്കുറിച്ചാണ്. പ്രകൃതി സൃഷ്ടിക്കുന്നു, പക്ഷെ താൻ നിമിത്തമായി. ആ സൃഷ്ടിയിൽ തനിക്ക് പലതൃത്വമില്ല. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. അടുത്തത് പത്താമത്തെ ശ്ലോകത്തിന് അത് തന്നെ പറയുന്നു. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഭാഷ്യം: തത്ര ഭൂതഗ്രാമം ഇമം വിസൃജാമി ഉദാസീനവദാസീനം ഇതി ച വിരുദ്ധം ഉച്യതേ ഇതി തത്പരിഹാരാർത്ഥമാഹ. മുമ്പ് പറഞ്ഞു, എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അത് കഴിഞ്ഞ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അങ്ങനെ സൃഷ്ടി നടക്കുമ്പോൾ ഞാൻ ഉദാസീനനായിരിക്കും, എനിക്ക് സൃഷ്ടിയുമായി യാതൊരു ബന്ധവുമില്ല, സൃഷ്ടിയുമായി ഒരു ബന്ധവുമില്ല. സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയയുമായിട്ട്, സൃഷ്ടി എന്ന് പറയുന്ന ആ പ്രവൃത്തിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും? വിരുദ്ധം വിച്ഛേദം, ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണല്ലോ. അതിന് പരിഹാരമായിട്ടാണ് അടുത്ത് പറയുന്നത്, മയാ സർവതോ ദൃശ്യമാത്ര സ്വരൂപേണ അവക്രിയാത്മന അധ്യക്ഷേണ മയാ മമമായ ത്രിഗുണാത്മിക അവിദ്യാലക്ഷണ പ്രകൃതി സൂയതേ ഉത്പാദയതി സചരാചരം ജഗത്. പറയുന്നു, ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, പക്ഷെ ഞാൻ വികാരരഹിതനാണ്. ഇത് പല ഭാഗങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിക്രിയാരഹിതനാണ്, ദൃശ്യമാത്ര സ്വരൂപേണ കേവലം ചിസ്വരൂപനാണ്. അങ്ങനെയുള്ള എനിക്ക്, വികാരരഹിതനായ ചിസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ എനിക്ക് വാസ്തവത്തിൽ സൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷെ മമമായ സൃഷ്ടി നടത്തുന്നത് മായയാണ്. ത്രിഗുണാത്മിക ത്രിഗുണസ്വരൂപിണിയായിരിക്കുന്ന മായ അവിദ്യാലക്ഷണ അത് അവിദ്യാ സ്വരൂപിണിയാണ്, അതാണ് പ്രകൃതി. ആ പ്രകൃതി സൂയത്തെ ഉത്പാദേതി, ആ പ്രകൃതി സൃഷ്ടിക്കുന്നു. സചരാചരം ജഗത്ത്, ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്ന പ്രകൃതിയല്ല, നേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പ്രകൃതിയല്ല, ഈ സംസ്കൃതത്തിൽ മാത്രം പറയുന്ന പ്രകൃതിയാണ്. എന്നുവെച്ചാൽ ത്രിഗുണസ്വരൂപിണിയായിരിക്കുന്ന പ്രകൃതി, ജഗത്തിന് കാരണയായിരിക്കുന്ന പ്രകൃതി, അതാണ് അവാച്യമാണ് അനുർവാച്യമാണ് എന്നെല്ലാം പറയുന്ന പ്രകൃതി. ഈ പ്രകൃതിയുടെ കാര്യത്തെയാണ് നമ്മൾ ജഗത് എന്ന് പറയുന്നത്. അത് പ്രകൃതിയുടെ സൃഷ്ടിയാണ്. അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, ഇതിന് പലയിടത്തും വ്യാഖ്യാനത്തിൽ പ്രകൃതി നേച്ചർ എന്ന് പലരും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത്, ജഗത്തിന് കാരണമായിരിക്കുന്ന പ്രകൃതി, അതാണ് സൃഷ്ടിക്കുന്നത്. പ്രകൃതി നടത്തുന്ന സൃഷ്ടി, ആ സൃഷ്ടി കാര്യം, അതിനാണ് നേച്ചർ എന്ന് പറയുന്നത്. കാരണമായിരിക്കുന്ന പ്രകൃതിക്ക് അങ്ങനെ ഒരു പ്രകൃതിയെക്കുറിച്ച് പറയുന്നതിന് ഇംഗ്ലീഷിൽ വാക്കില്ല, സംസ്കൃതത്തിലേ ഉള്ളൂ. പ്രകൃതി അല്ലെങ്കിൽ മായ അല്ലെങ്കിൽ അവിദ്യ, ആ പ്രകൃതിയുടെ കാര്യമായ ജഗത്ത്, ആ ജഗത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് അടുത്ത് പറയും. തുടർന്ന് പറയുന്നതാണ് ചരാചരൻ ജഗത്ത്, ആ ജഗത്തിന് സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനാണ് അടുത്ത് പറയുന്ന വിപരിവർത്തത, അത് ജഗത്തിൻ്റെതായ സൃഷ്ടി. പക്ഷെ പ്രകൃതിയുടെ സൃഷ്ടി അത് അതിനാധ്യാത്മിക സൃഷ്ടി എന്ന് പറയും, ഈശ്വരന്റെ സൃഷ്ടി. ഈശ്വരൻ അധ്യക്ഷനായിരുന്നുകൊണ്ട്, ഇവിടെ അധ്യക്ഷനായിരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം നിമിത്തമായിരുന്നുകൊണ്ട്, ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ചൈതന്യവത്തായിത്തീരുന്ന പ്രകൃതി സൃഷ്ടിക്കുന്നു, ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. ഈ പ്രകൃതി അനാദിയായിരിക്കുന്നു. ഇത് പ്രകൃതിക്ക് ആദിയില്ല, അതിനി പറയും. പുരുഷനും പ്രകൃതിയും അനാദിയാണ്, പക്ഷെ സൃഷ്ടിക്ക് ആദിയുണ്ട്. കാരണം സൃഷ്ടിക്ക് പ്രളയം സംഭവിക്കുന്നതുകൊണ്ട് സൃഷ്ടിക്ക് ആദിയുണ്ട്. അത് ആധ്യാത്മിക സൃഷ്ടിയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതോടൊപ്പം തന്നെ ആദി ദൈവികമായ സൃഷ്ടി, ആദി ഭൗതികമായ സൃഷ്ടി, അതെല്ലാം ഈ ജഗത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് ജഗത്തിന്റെ വിപരിമാണോ എന്ന് പറഞ്ഞു, വിപരിവർത്തനം എന്ന് പറയുന്നു. അത് ജഗത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സാധാരണ നമ്മൾ സൃഷ്ടിയെക്കുറിച്ചുള്ള അന്വേഷണം, ഭൗതികമായ അന്വേഷണം, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ അന്വേഷണം എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക സൃഷ്ടി, അതിനെക്കുറിച്ചല്ല. ഭൗതികമായ പദാർത്ഥങ്ങളെ, ഭൗതികമായ പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കാര്യങ്ങൾ, സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങൾ, അതിനെ ആശ്രയിച്ചുകൊണ്ട് ഭൗതികമായി നടത്തുന്ന പഠനങ്ങൾ, അതെല്ലാം ആദ്യ ഭൗതിക സൃഷ്ടിയെക്കുറിച്ചാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണം എന്ന് പറയുന്നത്. ഒരിക്കലും അന്വേഷിക്കുന്നതാണ് ജഗത് കാരണത്തിൽ കൊണ്ടെത്തിക്കത്തില്ല. ആ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഈ ജഗത്തിൽ തന്നെയായിരിക്കും. കാരണം അത് ആദ്യ ഭൗതിക സൃഷ്ടിയാണ്. ആദ്യ ഭൗതികമായ സൃഷ്ടി എന്ന് പറയുമ്പോൾ ജഗത്തിന്റെ സൃഷ്ടിയാണ്. വാസ്തവത്തിലുള്ള സൃഷ്ടി സംഭവിച്ചതിന് ശേഷം നടക്കുന്ന സൃഷ്ടികൾ അതാണ്. ഇവിടെ പറയുന്ന സൃഷ്ടി പരമകാരണത്തിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിയാണ്, ആധ്യാത്മികമായ സൃഷ്ടി. ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതി ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് വിഷയമാകുന്ന ഒന്നല്ല. എന്തുകൊണ്ടത് ബുദ്ധിക്ക് വിഷയമാകുന്നില്ല? കാരണം അത് ബുദ്ധിക്ക് കാരണമായിരിക്കുന്നുണ്ട്. കാരണമായിരിക്കുന്നതിനൊരിക്കലും വിഷയമാക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, കാരണമായിരിക്കുന്നതിന് വിഷയമാക്കിയാൽ ആത്മാശ്രയദോഷം വരും. അത് അസാധ്യമാണ്, ബുദ്ധിക്ക് അസാധ്യമാണ്. പിന്നെ ഇതെങ്ങനെ വെളിപ്പെടുന്നത്, എങ്ങനെ പറയുന്നു, നമ്മളെങ്ങനെ അറിയുന്നു? അതാണ് നേരത്തെ പറഞ്ഞത്, ഈ അധ്യായം മുഴുവൻ ഈ ഭഗവാന്റെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതിനൂടെ അസ്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു, മയ എന്ന മയ അധ്യക്ഷേണ, ഞാൻ നിമിത്തമായി സൃഷ്ടി നടക്കുന്നു. ഞാൻ നിമിത്തമായി സൃഷ്ടി നടക്കുന്നു എന്ന് പറയുന്നതിന് ഒരവതാര പുരുഷന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരു യോഗിക്കോ ഒരു തത്വജ്ഞാനിക്കോ ഒന്നും കഴിയത്തില്ല. അവർക്ക് പറയാൻ പറ്റത്തില്ല ഞാനാണ് പ്രകൃതിയെ കൊണ്ട് ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത് എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അത് അസാധ്യമാണ്. ഇത് ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ജന്മാദ്യസ്യത എന്നുള്ള സൂത്രത്തിൽ. അവിടെ പറയുന്നത് എന്താണ്? മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത വിചിത്ര സ്വഭാവത്തോടു കൂടിയതാണ് ഈ പ്രപഞ്ചം. മനസ്സുകൊണ്ടെന്ന് വെച്ചാൽ ജീവന്മാരുടെ മനസ്സുകൊണ്ട്. ഒരു ജീവന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല. അത്രമാത്രം വിചിത്രമായ സ്വഭാവത്തോടു കൂടിയതാണ് ജഗത് രചന. നമ്മളൊരിക്കലും ഒരു ജീവന് ജഗത്തിന് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. ഒരു ജീവൻ തത്വജ്ഞാനി ആയെന്നിരിക്കട്ടെ, എന്നാലും പറയാൻ കഴിയത്തില്ല ഞാനാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹന്തയായി. അത് പറയാൻ കഴിയുന്ന ആർക്കാണ്? ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ എങ്ങനെ പറയും ജീവന്മാരോട്? ഈശ്വരനത് ജീവന്മാരോട് പറയണമെങ്കിൽ മനുഷ്യ ശരീരം ധരിക്കണം. അപ്പൊ ഈശ്വരൻ മനുഷ്യ ശരീരം ധരിച്ച് പറയുന്നതാണ്. അടുത്ത് പറയും, ഞാൻ മനുഷ്യ ശരീരം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനുഷ്യ ശരീരം ധരിച്ചിരിക്കുന്നു എന്ന് ഈശ്വരൻ പറയുമ്പോഴാണ് നമ്മൾ അവതാരം എന്ന് പറയുന്നത്. തത്വജ്ഞാനിയുടെയോ യോഗിയുടെ അവസ്ഥയാണ്, രണ്ടിൽ നിന്നും ഭിന്നമാണ്. അപ്പോൾ ആ അവതാരം എന്നുള്ളതിന് പ്രമാണമാണ് ഈ ഭാവം. അത് പ്രകൃതിയെ കൊണ്ടുള്ള സൃഷ്ടി. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ആധ്യാത്മികമായ സൃഷ്ടി, അസമയ ആദി ഭൗതികമായ സൃഷ്ടി, ആദി ദൈവികമായ സൃഷ്ടി, അത് അല്ലാത്തവർക്കും ചെയ്യാം, യോഗികൾക്ക് ചെയ്യാം, മറ്റീശ്വര പുരുഷന്മാർക്ക്, അധികാര പുരുഷന്മാർക്ക് ചെയ്യാം. ലോകപാലകന്മാര്, ഇന്ദ്രാദി ദേവതകൾ, അവരെല്ലാം സൃഷ്ടിക്കുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. അതൊന്നും ആധ്യാത്മികമായ സൃഷ്ടിയല്ല, ഈശ്വരനിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിയല്ല. ഇപ്പോ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിയൊന്നും, അല്ലെങ്കിൽ ജീവന്റെ സൃഷ്ടി, അത് പ്രപഞ്ച സൃഷ്ടിയല്ല. പ്രപഞ്ച സൃഷ്ടി അത് ഈശ്വരന് മാത്രം സാധ്യമായ കാര്യമാണ്. അത് ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് ഈശ്വരനെ കഴിയും. ഈശ്വരൻ ശരീരം സ്വീകരിച്ചു വന്ന് പറയുന്നു മയ അധ്യക്ഷേണ എന്ന് പറയും. അങ്ങനെയാണ് ഈ അവതാരം എന്ന് പറയുന്ന തത്വത്തെ അധ്യാത്മശാസ്ത്രത്തിൽ അംഗീകരിക്കുന്നു. പക്ഷെ അദ്വൈതികൾ ചിലർക്ക് അവതാരത്തെ താത്വികമായി തന്നെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവർ പറയുന്നത് ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞു, അറിഞ്ഞാൽ അറിയുന്നവൻ ആത്മാവായി, പിന്നെ ഈശ്വരനുമായിട്ട് ഭേദമില്ല, പിന്നെ എന്താ പ്രത്യേകിച്ച് അവതാരം എന്ന് പറയാം. പരമാർത്ഥത്തിൽ ഈശ്വരനും ജീവനും ഒന്നാണ്. പിന്നെ അതിൽ പ്രത്യേകിച്ച് വിശേഷിച്ച അവതാരത്തിന് അവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം ആർക്കും നേടാം. ഇങ്ങനെയെല്ലാം പറയും. ഈശ്വര സാക്ഷാത്കാരം നേടിയവരെയല്ല അവതാരം എന്ന് പറയുന്നു, മറിച്ച് ഈശ്വരനെയാണ് അവതാരം എന്ന് പറയുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം. ഈശ്വര സാക്ഷാത്കാരം നേടിയവരെ നമ്മളെന്ത് പറയും? തത്വജ്ഞാനികളെന്ന് പറയും. അങ്ങനെയുള്ള മഹാത്മാക്കളുണ്ട്, ഒരു ഈശ്വര സാക്ഷാത്കാരം നേടിയവരാണ്. ഈശ്വര സാക്ഷാത്കാരം നേടേണ്ട വരുന്ന ആർക്കാണ്? ജീവന്മാർക്കാണ്. ജീവനാണ് അജ്ഞനായി ജനിക്കുന്ന ഒരു ജീവനും ഇങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടേണ്ടി വരും. അതിനുവേണ്ടി തപസ് സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടേണ്ടി വരുന്നു. അവരെ നമ്മൾ തത്വജ്ഞാനികളെന്ന് പറഞ്ഞു. അത് ശരിയാണ്, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. പക്ഷെ ഈശ്വരനൊരിക്കലും ഈശ്വര സാക്ഷാത്കാരം നേടേണ്ട ആവശ്യം വരുന്നില്ല. ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? സ്വയം ശരീരത്തെ സ്വീകരിക്കുന്നു. അടുത്ത് പറയും, മാനുഷീം തനും ആശ്രിതം. ഞാൻ ഈ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വേച്ഛയാ സ്വീകരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തായാലും എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്കും ഓർമ്മയില്ല, അതുകൊണ്ട് ആവർത്തിക്കുന്നുണ്ട്, ദോഷമില്ല. അപ്പൊ ഈശ്വരൻ ഒരു തത്വജ്ഞാനിക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ സ്വേച്ഛയാ ശരീരം സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? പ്രാരബ്ധത്തിന് അധീനനായി ജനിക്കുകയാണ്. കർമ്മശേഷം അനുഭവിക്കുന്നതിന് വേണ്ടി ശരീരം സ്വീകരിക്കുകയാണ്. സ്വേച്ഛയാ സ്വീകരിക്കുന്ന ശരീരമാണ്. പിന്നീട് ആ ശരീരത്തിലിരുന്നു കൊണ്ട് ഗുരുവിനെ സമീപിച്ച് ഉപദേശം തേടി തത്വജ്ഞാനം സമ്പാദിച്ച് മുക്തനായിത്തീരുന്നു. അപ്പോൾ അവിടെ ഈശ്വര സാക്ഷാത്കാരം നേടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. സാധാരണ ജീവന്മാരെല്ലാം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? മാനുഷീം തനും ആശ്രിതം. ഞാൻ ഈ മനുഷ്യ ശരീരത്തെ തൽക്കാലത്തേക്ക് ആശ്രയിച്ചിരിക്കുകയാണ്, അതിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്നെയും മനുഷ്യനായി ധരിക്കുന്നു. ചിലർ നിന്ദിക്കുന്നു, ചിലർ സ്തുതിക്കുന്നു. പക്ഷെ മനുഷ്യനായി ധരിച്ചുകൊണ്ടാണ്, മനുഷ്യ രൂപത്തിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ മനുഷ്യനല്ല, ഈശ്വരൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടേണ്ട കാര്യമില്ല, ഈശ്വരൻ സാക്ഷാത്കരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യ ശരീരത്തോടുകൂടിയിരിക്കുന്ന ചൈതന്യ വിശേഷത്തെയാണ് അവതാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അവതാരത്തിനെ പറയാൻ പറ്റൂ, ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്റെ ശക്തിയായ മായ ഉപയോഗിച്ച് എന്ന് പറയുന്നു. അതാണ് അവതാര തത്വത്തെ അല്ലെങ്കിൽ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ അധ്യാത്മശാസ്ത്രത്തിലെ ഒരു മുഖ്യമായ വിഷയമാണ് എന്താണ്? അവതാര തത്വം. അതുകൊണ്ട് ഞാനും അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാനും അവതാര പുരുഷനും തമ്മിൽ വ്യത്യാസമില്ല, അല്ലെങ്കിൽ അവതാരം എന്ന് പറയുന്ന ഒന്നും അങ്ങനെയില്ല, തത്വജ്ഞാനം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കഴിയത്തില്ല. അതിവിടെ വ്യക്തമായി പറയുകയാണ്. ഈ ചരാചരമായിരിക്കുന്ന ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. ഇവിടെ പറയുന്ന ആദ്യ സൃഷ്ടിയെ കുറിച്ചാണ്. സൃഷ്ടിയിൽ സദാ സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടി എന്ന് പറയുന്നത് ചലനമാണ്. ചലനം സംഭവിക്കുന്നിടത്തെല്ലാം സൃഷ്ടിയുണ്ട്. ചലനം അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്നു. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം സൃഷ്ടിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? സചരാചരമായ ഈ ജഗത്തിന്റെ ആദി സൃഷ്ടി. ആ സൃഷ്ടിയിൽ പിന്നീട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? അതിനിവിടെ പറയും ജഗത് പരിണാമം, വിപരിണാമം. സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ഭൗതികമായി പഠിച്ചാൽ, അന്വേഷണം എല്ലാം നടത്തി കഴിഞ്ഞാൽ, നമ്മുടെ അന്വേഷണം എപ്പോഴും നടക്കുന്ന ഈ വിപരിണാമത്തെക്കുറിച്ചായിരിക്കും. എന്നുവെച്ചാൽ ആദ്യ ഭൗതികമായ സൃഷ്ടിയെക്കുറിച്ചാണ് നമ്മൾ വാസ്തവത്തിൽ സൃഷ്ടിയെന്ന് ധരിക്കുന്നത്. ജഗത്തിന്റെ പരിണാമങ്ങളെയാണ് നമ്മൾ സൃഷ്ടിയെന്ന് ധരിച്ചിരിക്കുന്നത്. ജഗത്തിന്റെ ഉത്പത്തിയല്ല. രണ്ടും വേറെ വേറെയാണ്. ഇപ്പൊ കാറ്റ് വീശുന്നു, അഗ്നി ജ്വലിക്കുന്നു, ഇത്തരം പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് ജഗത്തിന്റെ വിപരിണാമമാണ്. നമ്മൾ അന്വേഷിക്കുന്നെങ്ങനെ, ഭൗതികമായി അന്വേഷിക്കുന്നെങ്ങനെ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നോ, എന്താ ഇതിന് കാരണം, ഭൂഗോളം എന്തുകൊണ്ട് തിരിയുന്നു, എന്തുകൊണ്ട് ഋതു ഭേദങ്ങൾ വരുന്നു, ഇങ്ങനെയുള്ള ഈ അന്വേഷണം, ഇതിനാണ് ഭൗതികമായ പഠനം. ഭൗതികമായ മാനദണ്ഡങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ക്രമബദ്ധമായ പഠനം, അതിനാണ് സയൻസ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ പഠനം ഒരിക്കലും ജഗത്തിന്റെ കാരണത്തിൽ നമ്മളെ എത്തിക്കത്തില്ല. പക്ഷെ ഈ നടക്കുന്ന സൃഷ്ടിയുടെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിത്തരും. കാറ്റെന്തുകൊണ്ട് വീശുന്നു, ജലം എങ്ങനെ വർഷിക്കുന്നു, ഇതിന്റെ എല്ലാം കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കിത്തരും. അതൊന്നും സൃഷ്ടിയുടെ രഹസ്യമല്ല, മറിച്ച് ജഗത് വിപരിണാമത്തിന്റെ, ജഗത് പരിണാമത്തിന്റെ കാരണങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. എന്തുകൊണ്ട് സൃഷ്ടിയുടെ രഹസ്യം വെളിപ്പെടുന്നില്ല? നേരത്തെ പറഞ്ഞു, കാരണം ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നതിന് ഇവിടെ പറയുന്നു എന്താണ്? മമ മായ. അത് ഈശ്വരന്റെ മായയാണ്, ഈശ്വരന്റെ ശക്തിയാണ്. അതിനെ പറയുന്നു ത്രിഗുണാത്മിക. അത് ത്രിഗുണാത്മികയാണ്. അതൊരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നതല്ല. എന്തുകൊണ്ട്? അവിദ്യാലക്ഷണ. അവന്റെ ബുദ്ധി അവിദ്യാകാര്യമാണ്. അവിദ്യാകാര്യമായിരിക്കുന്ന ബുദ്ധിക്ക് അവിദ്യാസ്വരൂപിണിയായിരിക്കുന്ന മായയെ ഒരു കാരണവശാലും ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവനൊരിക്കലും ഈ സൃഷ്ടിയുടെ രഹസ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാകുന്നതോ, ഇപ്പം നമ്മൾ മനസ്സിലാകുന്നത് ഈശ്വരൻ വെളിപ്പെടുത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തലിലൂടെ അറിയുന്ന അറിവേ ഉള്ളൂ, അതിനപ്പുറം അതിനെക്കുറിച്ച് അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു മായ, അവിദ്യ, ത്രിഗുണാത്മിക എന്നെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. പക്ഷെ എന്താണ് ഈ സാധനമെന്ന് നമുക്കറിയത്തില്ല. അതിനെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്ന എന്താണ്? അതിനെ നമ്മൾ അറിയുന്ന ഹേതുത്വേന, സ്വരൂപത്വേനല്ല, ഒരു ഹേതുവായിട്ട് അറിയുന്നു. നമ്മൾ പറയും ഇതിനൊക്കെ എന്തോ കാരണങ്ങളുണ്ട്, ഇതിനെന്തോ ഒന്ന് ഹേതുവായിട്ടുണ്ട്, അത്രമാത്രം നമുക്കറിയാൻ പറ്റും. അതാണ് ഒരു വസ്തുവിനെ ഹേതുത്വേന അറിയുന്നു. ആകാശത്തിൽ നോക്കുമ്പോൾ സൂര്യൻ ചലിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് സൂര്യൻ ചലിക്കുന്നു? അതിനെന്തോ കാരണങ്ങളുണ്ട്. അതിന്റെ കാരണം പിന്നെ അന്വേഷിച്ച് ചിലവും പറയുന്നത് ഭൂമി ചലിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിനെ സ്വരൂപത്തിന് അറിയാൻ കഴിയുന്നു, ഇന്നതാണ് അതിന്റെ കാരണം വ്യക്തമായിട്ട് നമുക്കതിനറിയാൻ കഴിയുന്നു. പക്ഷെ പ്രപഞ്ചകാരണത്തെ അങ്ങനെ അറിയാൻ പറ്റത്തില്ല, സ്വരൂപത്തിനെ അറിയാൻ പറ്റത്തില്ല, ഹേതുത്വനെ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം എന്നുള്ള ഒരു ശബ്ദത്തിലൂടെ അറിയാൻ പറ്റും. കാരണം ഈ ഭൗതികമായ പ്രപഞ്ചത്തിൽ, ഭൗതികമായ സൃഷ്ടിയിൽ ഇവിടെ കാര്യകാരണഭാവം നമ്മൾ കാണുന്നുണ്ട്. ഒരു കാര്യത്തിനൊരു കാരണത്തെ കാണുന്നുണ്ട്. അപ്പൊ കാരണത്തെക്കുറിച്ചുള്ള ഹേതുത്വ ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ആ കാര്യകാരണ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവസാനം നമ്മൾ ധരിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന് ഒരു കാരണം കാണും. എന്താണ് ആ കാരണം? അത് ഈശ്വരൻ വെളിപ്പെടുത്തുന്നു. അത് ത്രിഗുണാത്മികയായ അവിദ്യാസ്വരൂപിണിയായ മായയാണ്. ഇതിനപ്പുറം ഈ വിഷയത്തെക്കുറിച്ച് ജീവൻ ഒരിക്കലും അറിവുണ്ടാകത്തില്ല. മറിച്ച് ഈ ഭൗതിക സൃഷ്ടിയുടെ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ അതിനാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അല്ല, ജഗത്തിന്റെ കാരണത്തെ കണ്ടുപിടിക്കുന്നതിന് മനുഷ്യന് ശാസ്ത്രത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അങ്ങനൊരു ശാസ്ത്രം ഒരിക്കലും ഉണ്ടാകത്തില്ല. പ്രപഞ്ച കാരണത്തെ മനസ്സിലാക്കി തരുന്ന ഒരു ശാസ്ത്രം, പ്രപഞ്ച വിവരണാമം, അതിന്റെ കാരണങ്ങളെ മനസ്സിലാക്കി തരുന്ന ശാസ്ത്രം ഉണ്ട്. അതിനാണ് നമ്മൾ ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഈ രണ്ട് പാദങ്ങളിലായി പ്രത്യേകം പറയുന്നത്. ഇവിടുത്തെ എന്താണ് പറയുന്നത്? സചരാചരം ജഗത് സുയതി. സചരാചര രൂപത്തിലുള്ള ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു അവിദ്യ. അടുത്ത് പറയുന്നത് എന്താണോ? ആ ജഗത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമുക്ക് പരിചയമുള്ള സൃഷ്ടി. ജീവജാലങ്ങളെല്ലാം സന്താനങ്ങളെ സൃഷ്ടിക്കുന്നു, അതൊരു സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത് സൃഷ്ടിക്ക് കാരണം ഈശ്വരനല്ല. കാരണം അവനറിയാം എന്താണ്? തന്നെ സൃഷ്ടിച്ചത് ഈശ്വരനല്ല സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ തന്നെ, പിന്നെ എങ്ങനെ ഈശ്വരനെ സൃഷ്ടിക്കേണ്ടതായിട്ട് അംഗീകരിക്കാൻ കഴിയും? ഇവിടെ ഓരോ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ഒരു സൃഷ്ടികർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് പിന്നിലൊരു പ്രത്യേകിച്ചൊരു സൃഷ്ടികർത്താവിനെ കൽപ്പിക്കേണ്ട ആവശ്യമില്ല. ചാർവാകന്മാരും മറ്റും അതാണ് പറയുന്നത്. ഭൂതത്തിൽ നിന്ന് ഭൗതികം ഉണ്ടാകുന്നു. ഭൗതികം എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചല്ല, അതതിന് തൊട്ടു മുമ്പിലൊരു കാരണം കാണും. ആ കാരണത്തിൽ നിന്നുണ്ടാകുന്നു, അതിന്റെ മുമ്പിലൊരു കാരണമുണ്ടാകും. അങ്ങനെ കാര്യകാരണ ബന്ധം ഇവിടെ സ്പഷ്ടമായിരിക്കെ അജ്ഞാതമായ ഒരു കാരണത്തെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ഇതിനാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത്. അവ്യക്തമായ ഒരു കാരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരൻ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. കാര്യകാരണ ബന്ധം ഇവിടെ സ്പഷ്ടമാണ്. ഇനി ഏതെങ്കിലും കാര്യകാരണ ബന്ധം നമുക്ക് പിടികിട്ടിയിട്ടില്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നു. പിന്നെ ഈശ്വരനെ എന്തിനു സ്വീകരിക്കണം? സയൻസൊക്കെ ഇത്രയും വളർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയും അത് യുക്തിയുക്തമായി ബോധ്യപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ തന്നെ ബോധ്യപ്പെടുത്തി തരണം ഈശ്വരനെ എന്നൊക്കെ ആവശ്യപ്പെടും. ഇത് രണ്ടും ഒരിക്കലും സാധ്യമായ കാര്യമല്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും ആവശ്യമില്ല. സൃഷ്ടിയുടെ കാരണത്തെ നമുക്ക് യുക്തി കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ ഒക്കെ ബോധ്യപ്പെടുത്താം. പക്ഷെ ആ സൃഷ്ടി എന്ന് പറയുന്നത് ജഗത് സൃഷ്ടിയാണ്. ജഗത്ത് തന്നെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ജീവൻ ജീവനെ സൃഷ്ടിക്കുന്നത്, അത് ജഗത് സൃഷ്ടിയാണ്. ആദ്യ ഭൗതിക സൃഷ്ടിയാണ്. വൃക്ഷം, വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുന്നു, വൃക്ഷത്തിൽ പുഷ്പങ്ങളുണ്ടാകുന്നു, ഫലമുണ്ടാകുന്നു, എല്ലാം ആദ്യ ഭൗതിക സൃഷ്ടിയാണ്. അവിടെ കാര്യകാരണ ബന്ധം നമുക്ക് സ്പഷ്ടമാണ്. അതിനാണ് ഇവിടെ പറയുന്നത് ജഗത് വിപരിവർത്തതെ, ജഗത് വിപരിണാമമാണ്. അതിന് വിപരിണാമം എന്ന് പറയുന്ന ഭാഷ തന്നെ ഉപയോഗിക്കുന്നത് സാംഖ്യന്മാരുടെ ഭാഷയാണ്. ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ശാസ്ത്രീയമായി ആദ്യം ചിന്തിച്ചത് സാംഖ്യന്മാരാണ്. അവരതിന് കൊടുത്തിരിക്കുന്ന പേരാണ്. വിവരണാമം. അതിനോട് പറയുന്ന ജഗത്തിങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ സൃഷ്ടികളല്ല, ഈ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധത്തെ നമുക്ക് ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാം. ആ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കുന്നതിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ജീവൻ കണ്ടുപിടിക്കുകയല്ല, ഈശ്വരൻ വെളിപ്പെടുത്തുകയാണ്. കണ്ടുപിടുത്തവും വെളിപ്പെടുത്തലും തമ്മിൽ വ്യത്യാസമാണ്. വെളിപ്പെടുത്തലാണ് ഇവിടെ പറയുന്നത് മമ മായ ത്രിഗുണാത്മിക. ഇതൊരു സയൻസ് കൊണ്ട് ഇത് പറയാൻ പറ്റത്തില്ല. ത്രിഗുണസ്വരൂപിണിയായിരിക്കുന്ന മായ, അവിദ്യ സ്വരൂപിണിയായിരിക്കുന്ന ആ പ്രകൃതിയാണ് സൃഷ്ടിക്കുന്നത്. മായ അധ്യക്ഷേണ എന്ന് പറയുന്നു. ഇവിടെ അധ്യക്ഷൻ എന്ന് എന്തുകൊണ്ട് പറയുന്നത്? പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. വിദ്യാകർത്താരം അംഗീയം, ഞാൻ അകർത്താവായി തന്നെ ഇരിക്കുന്നു. സൃഷ്ടി നടക്കുന്നു എങ്കിലും എനിക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി സൃഷ്ടി നടത്തുന്നു. ഈശ്വര ചൈതന്യ വിട്ട് പ്രകൃതിക്ക് നിലനിൽപ്പില്ല, വിട്ട് പ്രകൃതിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഈശ്വര സാന്നിധ്യത്തിലാണെങ്കിലോ പ്രകൃതി സദാ ചൈതന്യ സ്വരൂപിണിയായി തന്നെ ഇരിക്കുന്നു. സാധാരണ നമ്മൾ പറയും പ്രകൃതി ജഡമാണ്, ജഡാത്മിക എന്നും പറയാറുണ്ട്. അത് കേവലം താത്വികമായിട്ടുള്ള ഒരു വിവേചനം മാത്രമാണ്. അത് ഒരിക്കലും പ്രകൃതിക്ക് ജഡയായിട്ടിരിക്കാൻ കഴിയത്തില്ല. പ്രകൃതി ഒരിക്കലും ജഡമേ അല്ല. പ്രത്യേകിച്ചും അദ്വൈത മതമനുസരിച്ച് പ്രകൃതി ജഡമല്ല. അദ്വൈതത്തിൽ പ്രധാനമായി നിഷേധിക്കുന്ന ഒരു കാര്യം തന്നെ അതാണ്. ഈ പ്രകൃതി ജഡമാണ് എന്ന് മുമ്പ് ചിലരെല്ലാം വിശ്വസിച്ചിരുന്നു. അവരെന്ന് സാംഖ്യന്മാരെന്നും മറ്റും പറയുന്നു. അവരൊരു പ്രകൃതി ജഡമാണ്, അചേതനമാണ്. പക്ഷെ അദ്വൈത മതമനുസരിച്ചോ പ്രകൃതി ഒരിക്കലും അചേതനമല്ല. മായ, അവിദ്യ എന്നെല്ലാം പറയുന്ന ഒരിക്കലും അചേതനമല്ല, ജഡമല്ല. അതെപ്പോഴും ചൈതന്യവത്താണ്, ചൈതന്യ സ്വരൂപിണിയാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ ചൈതന്യ സ്വരൂപനാണ്. ഈശ്വരന്റെ സാന്നിധ്യത്തിലിരിക്കുന്ന ഒന്നിനും ജഡമായിരിക്കാൻ സാധ്യമല്ല. ഈശ്വരന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ പ്രകൃതിക്ക് നിൽക്കാനും കഴിയത്തില്ല. വേറെ സ്ഥലമില്ല നിൽക്കാൻ, വേറെ ദേശകാലങ്ങളില്ല. ഇപ്പൊ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഈശ്വരന്റെ സാന്നിധ്യത്തിലിരിക്കുന്ന പ്രകൃതിക്ക് എങ്ങനെ ജഡയാകാൻ കഴിയും, ജഡമായിരിക്കാൻ കഴിയും? ജഡമായിരിക്കാന്ന് വെച്ചാൽ ചൈതന്യരഹിതമായിരിക്കാൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് പ്രകൃതി സദാ ചൈതന്യ സ്വരൂപിണിയാണ്. അങ്ങനെയുള്ള ആ പ്രകൃതിയാണ് ആദ്യ സൃഷ്ടി നടത്തുന്നത്. ആ സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പറയുന്ന സൃഷ്ടിക്ക് തുടക്കമായി എന്ന് പറയും. അവിടെ പിന്നീട് ആദി ദൈവികമായ ആദി ഭൗതികമായ സൃഷ്ടികളെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സൃഷ്ടിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ഭൂമി. ആ ഭൂമിയിൽ കാണുന്ന സൃഷ്ടികൾ, ഈ സൃഷ്ടിയിലാണ് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയാത്തത്. കാരണം നമ്മൾ തന്നെ കാണുന്നുണ്ട് എന്താണ്, ഈ മലകളെല്ലാം ഒരു കാലത്ത് സമതലമായി തീരുന്നു, സമുദ്രം ഒരു കാലത്ത് വറ്റിപ്പോകുന്നു. ഇവിടെ ഇങ്ങനെ സൃഷ്ടിയിൽ, ഈ ഭൗതികമായ സൃഷ്ടിയിൽ സൃഷ്ടി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നിന്നും നമുക്ക് ഈശ്വരന്റെ സാന്നിധ്യത്തെ കാണാൻ കഴിയുന്നില്ല. അത് ആദ്യ ഭൗതികമായ സൃഷ്ടിയാണ്. അവിടെ ഈശ്വരൻ നേരിട്ടിടപെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ജഗത് വിപരിവർത്തത്തെ, പിന്നീട് ജഗത്ത് തന്നെ സ്വയം സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ഈ മായാസ്വരൂപിണിയായിരിക്കുന്ന ത്രിഗുണാത്മികയായിരിക്കുന്ന ഈ ശക്തി സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ജഗത്ത് സ്വയം തന്നെ ആ കൃത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈശ്വരന്റെ സാന്നിധ്യത്തെ ജീവന് ഈ സൃഷ്ടിയിൽ അനുഭവപ്പെടാത്തത്. അവൻ കാണുന്നത് ഭൂതങ്ങൾ ഭൗതികമായ വസ്തുക്കളെ സൃഷ്ടിക്കുന്നേ കാണുന്നുള്ളൂ, മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈശ്വരനെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്നത്. എന്താണ് ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ, അതിനാർക്കും കാണാൻ കഴിയുന്നില്ല. ഈശ്വരനാണ് സൃഷ്ടികർത്താവാണെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യനെ കാണണം. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ, മനുഷ്യൻ സൃഷ്ടിച്ച മനുഷ്യനെ കാണുന്നുള്ളൂ. പിന്നെ എന്തിനൊരു ഈശ്വരനെ അംഗീകരിക്കണം എന്ന് ചോദിക്കും യുക്തിവാദികളും മറ്റും ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമായ സൃഷ്ടിയല്ല, മറിച്ച് ഗൗണമായ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയാണ് ഇവിടെ ജഗത് വിപരിവർത്തതെ എന്ന്. പക്ഷെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമായ സൃഷ്ടിയെക്കുറിച്ചാണ്. അതിവിടെ ഈശ്വരൻ അവതാരസ്വരൂപനായതുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നയാള് വെളിപ്പെടുത്തുന്നു, മയാ ഞാൻ തന്നെയാണ്. ഒരു ജീവന് പറയാൻ കഴിയത്തില്ല, ഒരു തത്വജ്ഞാനിക്ക് പറയാൻ കഴിയത്തില്ല, ഒരു യോഗിക്ക് പറയാൻ കഴിയത്തില്ല. ഈശ്വരൻ സ്വയം പറയുകയാണത്, ഞാൻ തന്നെയാണ്. ഈശ്വരൻ സ്വയം പറയുന്നതിന് ആ വാക്യത്തെയാണ് വേദം എന്ന് പറയുന്നത്. ഉണ്ടെന്നിടത്ത് വേദത്തെ തന്നെ ഇവിടെ പ്രമാണമായി കാണിക്കുന്നു. തഥാച മന്ത്രവർണ, മന്ത്രവർണം മന്ത്രഭാഗം പറയുന്നു. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മ കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ച. ഈശ്വരൻ സൃഷ്ടിച്ചതിന് ശേഷം കാര്യമായ സൃഷ്ടി ജഗത്, ഈ സൃഷ്ടി ജീവൻ അനുഭവപ്പെടുന്ന സൃഷ്ടി, ആ സൃഷ്ടിയിലൂടെയും ഒരാൾക്ക് അന്വേഷിച്ചാൽ ഈശ്വരനെ കണ്ടെത്താം. സൃഷ്ടിയിലൂടെ അന്വേഷിച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രം പറയുന്നത്. ആ സൃഷ്ടിയിലെല്ലാം ഇരിക്കുന്ന ഏകോ ദേവ, ഏകനായിരിക്കുന്ന ദൈവം, ഏകനായിരിക്കുന്ന പ്രകാശസ്വരൂപൻ, ജ്ഞാനസ്വരൂപൻ, ഇതിനെല്ലാം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവൻ, സച്ചിദാനന്ദമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവൻ, സർവഭൂതേഷു ഗൂഢ സർവഭൂതങ്ങളിലും ചരങ്ങളിലും അചരങ്ങളിലും ഗൂഢമായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു, സ്ഥൂലമായ പ്രാകൃതമായ ബുദ്ധിക്ക് വെളിപ്പെടാതെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഗൂഢൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവവ്യാപി സർവത്തിനും നിറഞ്ഞിരിക്കുന്നു, സർവത്തിനും ആധാരമായിരിക്കുന്നു. സർവഭൂത അന്തരാത്മാ സർവഭൂതങ്ങൾക്കും സർവപ്രാണികൾക്കും, ഈ ശ്രുതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സർവപ്രാണികൾക്കും സർവപ്രാണികൾക്കും എന്ന് പറയുന്നത് എന്റെ ഉദ്ദേശം എന്താണോ അത് കേൾക്കുന്നവനെ ധരിപ്പിക്കാനാണ്. നീ ഒഴികെ ബാക്കിയുള്ളടത്ത് ഈശ്വരനിരിക്കുന്നു ധരിക്കരുത്, അത് നിന്നെ വിരിക്കുകയാണ്. സർവമെന്ന് പറയുന്നത് ശ്രോതാവിനെ കൂടെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. കാരണം അതൊരിക്കലും ആത്മനിഷ്ഠമാകത്തില്ല, വിഷയനിഷ്ഠമായി ഇരിക്കും. ചിന്തിക്കുമ്പോൾ ബുദ്ധി ബഹിർമുഖമായി പോകും. സർവത്തിലും ഈശ്വരൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നിൽ അതിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം വിസ്മരിച്ചിട്ടായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം അവൻ ചുറ്റുപാടും നോക്കും, സർവത്തിലും ഈശ്വരനെ കാണും. കാരണം സർവമെന്ന് പറഞ്ഞാൽ അവൻ ധരിക്കുന്നത് തന്റെ മുമ്പിലുള്ളതിനാണ്, താൻ കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ താൻ പഞ്ചേന്ദ്രിയങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് സർവമെന്നുള്ള ശബ്ദങ്ങൾ ഗ്രഹിക്കുന്നത്, തന്നെ ഗ്രഹിക്കത്തില്ല. ബുദ്ധിയുടെ സ്വഭാവമാണത്, ആത്മനിഷ്ഠമായി ഒരിക്കലും ഗ്രഹിക്കത്തില്ല. അത് ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നു, അന്തരാത്മാവ് സ്വരൂപം, വാസ്തവസ്വരൂപമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തൻ്റെയും സ്വരൂപമായിരിക്കുന്നു എന്ന് പ്രത്യേകം ധരിക്കണം. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കർമാധ്യക്ഷ, അവൻ തന്നെയാണ് സർവകർമ്മങ്ങൾക്കും അധ്യക്ഷനായിരിക്കുന്നത്, അവന് നിമിത്തമായിരിക്കുന്നത്. സർവത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിന് ആളിനെയാണോ നമ്മൾ അധ്യക്ഷനെന്ന് പറയുന്നത്? അക്ഷത്തിൽ അച്യുതണ്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ അച്യുതണ്ടായിരിക്കുന്ന, അങ്ങനെ ഇരിക്കുന്ന സർവകർമ്മങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ സർവഭൂത അധിവാസ, സർവഭൂതങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത് അവനാണ്. അവനെ ആശ്രയിച്ച് സർവപ്രാണികളും സ്ഥിതി ചെയ്യുന്നു, സാക്ഷിയാണ്. ഇതിനോടൊന്നും ബന്ധപ്പെടാതിരിക്കുന്നു, അവന് സാക്ഷിയുടെ പ്രത്യേകത. സീത ചൈതന്യസ്വരൂപനായിരിക്കുന്നു, കേവല സദാ ഏകനായിരിക്കുന്നു. ഇവിടെ നാനാത്വമാണ് അനുഭവപ്പെടുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം വേർപിരിഞ്ഞിരിക്കുന്നു, പരമാർത്ഥത്തിൽ നിർഗുണനായിരിക്കുന്നു, എന്നുവെച്ചാൽ മായാവിമുക്തനായിരിക്കുന്നു. നിർഗുണമെന്ന് പറയുന്നതിന് അതേ ഉള്ളൂ താല്പര്യം, എന്താണ് മായാവിമുക്തനായിരിക്കുക. അവിടെ ഈശ്വരൻ മായ ഉപയോഗിക്കുന്നു, മായയെക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നു, എന്നാൽ മായ വിമുക്തനായിരിക്കുന്നു. അതാണ് നിർഗുണൻ എന്ന് പറയുന്നത്. നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഗുണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്തോ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ധരിച്ചത്, വിരുദ്ധമായ കാര്യങ്ങളല്ല. അതിന്റെ സ്വരൂപത്തെ വാസ്തവത്തിൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിർഗുണം എന്ന് പറയുന്നത്. നിർഗുണമായിരിക്കുന്ന ഈശ്വരന്റെ ശക്തി, മായാശക്തി, ചൈതന്യവത്തായിരിക്കുന്ന ആ ശക്തി, ആ ശക്തിയിൽ നിന്നും ആ തത്വത്തെ ഒന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിർഗുണൻ എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ നമ്മൾ ധരിക്കുന്നത് പോലെ എന്തെങ്കിലും ഗുണരാഹിത്യം അവിടെ ആരോപിക്കുകയല്ല ചെയ്യുന്നു, അങ്ങനെ ഒന്നിനെ കൽപ്പിക്കുകയല്ല ചെയ്യുന്നു. അവിടെ സംശയം വരും, ഈശ്വരൻ ചൈതന്യസ്വരൂപനാണ്, ചൈതന്യസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ സൃഷ്ടിക്കുന്നു, അങ്ങനെ ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ ഈശ്വരൻ എന്തിന് ചൈതന്യസ്വരൂപിണിയായ മായയെ അവലംബിക്കുന്ന എന്തിന്, എന്തിനാ അതിന്റെ ആവശ്യം എന്തുകൊണ്ട് വരുന്നു? അതില്ലാതെ തന്നെ ഈശ്വരൻ അങ്ങ് സൃഷ്ടിച്ചൂടെ എന്ന് സംശയം വരും. ആണ് പറയുന്നത് നിർഗുണസ്ഥ, ഈശ്വരൻ നിർഗുണനാണ്, അവിടെ സൃഷ്ടി സംഭവിക്കുന്നില്ല, പരമാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല, സംഭവിക്കുകയില്ല. പക്ഷെ സൃഷ്ടി അനുഭവപ്പെടുന്നുണ്ടല്ലോ, അതിന് സമാധാനമാണ് പറയുന്നത്, അത് ത്രിഗുണാത്മികയായ മായയുടെ പ്രവൃത്തിയാണ്. അതെന്താണ് ആ മായയുടെ പ്രവൃത്തി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉത്തരവില്ല. അവിടെ പറയുന്നതാണ് അനർവാച്യ, അത് അനർവചനീയയാണ്. അതിനെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കാൻ പറ്റും, മായ സൃഷ്ടിക്കുന്നു, അത് ത്രിഗുണാത്മികയാണ്, അവിദ്യാസ്വരൂപിണിയാണ്, ചൈതന്യസ്വരൂപിണിയാണ്. ഇതിനപ്പുറം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല, ബുദ്ധിയുണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈശ്വരൻ വെളിപ്പെടുത്തുന്നത് ധരിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ആ ഭാഗം ഇവിടെ പൂർണ്ണമായും വെളിവാക്കിയിരിക്കുകയാണ്. മയാധ്യക്ഷേണ, ഞാൻ തന്നെ അധ്യക്ഷനായിരുന്നു കൊണ്ട് അങ്ങനെ അധ്യക്ഷനായിരിക്കെ, ഞാൻ നിമിത്തമായിരിക്കെ, എന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി സചരാചരം ജഗത്, ചരാചരങ്ങളോടുകൂടിയിരിക്കുന്ന ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ജഗത് സൃഷ്ടിയെക്കുറിച്ചാണ്. ഹേതുന നിമിത്തേന അനേന അധ്യക്ഷത്വേന കൗന്ദേയ. ഈശ്വരനിൽ ഈ അധ്യക്ഷത്വം, ഈ നിമിത്തത്വം വരുമ്പോ സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞു. ഭൗതികമായ സൃഷ്ടി അതിനെ തുടർന്ന് സംഭവിക്കുന്നു. അതാണ് ഹേതുന അനേന, ഈ നിമിത്തം കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ കൗന്ദേയ ജഗത് സചരാചരം വ്യക്താവ്യക്താത്മകം വിപരിവർത്തത സർവാവസ്ഥ. വ്യക്താവ്യക്ത രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചം, അവിടെ അവ്യക്തം എന്ന് പറയുന്നത് സൂക്ഷ്മമായിരിക്കും, മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടാതിരിക്കുന്ന ഭാഗങ്ങൾ, ജഗത്തിന്റെ തന്നെ ഭാഗങ്ങൾ, ജഗത്തിന്റെ സ്ഥൂലമായ ഭാഗങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ട്? ഗ്രഹിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സ്ഥൂലങ്ങളാണ്. ഗ്രഹിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, അതെല്ലാം സ്ഥൂല ദൃക്കുകളാണ്. സ്ഥൂലമായ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റുകയാണ്. ഈ ഭൗതികമായ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ചാലും എന്താണ്? അത് അവ്യക്തമായി പോകും, ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പാടില്ലാതായി പോകും. അപ്പോൾ പിന്നെ അതിന് കാരണമായിരിക്കുന്ന മായാശക്തി അതൊരിക്കലും ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ജഗത്ത് തന്നെ, സൃഷ്ടമായ ജഗത്ത് തന്നെ കാരണമായിരിക്കുന്ന മായയല്ല, കാര്യമായിരിക്കുന്ന ഈ ജഗത്ത് തന്നെ അവ്യക്തവും വ്യക്തവുമായിരിക്കുന്നു. അവ്യക്തം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് വ്യക്തമാകുകയില്ല. അല്ല, ജഗത്തിന്റെ ഈ വിപരിണാമം, മാറ്റം, പരിവർത്തനം, കർമ്മം, ചലനം എന്നെല്ലാം പറയും, അതാണ് സൃഷ്ടിയായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ സൃഷ്ടിയുടെ സ്ഥൂലമായ ഭാഗങ്ങൾ മാത്രം നമ്മുടെ ബുദ്ധിക്ക് വിഷയമാകുന്നു, അതിന്റെ സൂക്ഷ്മമായ ഭാഗങ്ങൾ അത് നമുക്ക് വിഷയമാകുന്നില്ല. എന്താണ് ഈ ജഗത് സൃഷ്ടിയുടെ സൂക്ഷ്മമായ ഭാഗങ്ങളെന്ന് പറയുന്നത്? എന്തെങ്കിലും വസ്തുക്കളല്ല, പദാർത്ഥമല്ല. പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന എപ്പോഴും വസ്തുനിഷ്ഠമായ പദാർത്ഥ ഭാവനയോടുകൂടിയാണ്. അഗ്നി, ജലം, പൃഥ്വി, ഇതെല്ലാം സ്ഥൂലമായ പദാർത്ഥങ്ങളായി നമ്മൾ അറിയുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് പദാർത്ഥ ബോധത്തോടുകൂടി ചിന്തിക്കാൻ പറ്റും. ഈ പദാർത്ഥമായി നമ്മൾ അറിയുന്നതിനെയാണ് വ്യക്തം എന്ന് പറയുന്നത്. ഒരു വസ്തു വ്യക്തമായി കഴിഞ്ഞാൽ അത് അതിനെ നമ്മൾ പദാർത്ഥം എന്ന് വിളിക്കും. അത് എത്ര സൂക്ഷ്മമായാലും ശരി, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ പ്രപഞ്ചത്തെ പഠിച്ചവരാണ് നൈയായികന്മാര്, വൈശേഷികന്മാരെന്നെല്ലാം പറയുന്നവരാണ്. അവർ പ്രപഞ്ചത്തെ പദാർത്ഥങ്ങളായി തിരിച്ച് പൃഥ്വിയപ്പ് തേജസ് വായു ആകാശം കാലം ദിക്ക് ആത്മാ മനസ്സ് ഇങ്ങനെയെല്ലാം അവർ പ്രപഞ്ചത്തെ പഠിച്ചു. പദാർത്ഥങ്ങളാണ്, പദാർത്ഥങ്ങൾ വ്യക്തമാണ്. ഭൗതികമായ സൃഷ്ടിയിലെ വ്യക്തമായ ഭാഗം അതാണ് പദാർത്ഥങ്ങൾ. പദാർത്ഥങ്ങളിൽ തന്നെ സ്ഥൂലം സൂക്ഷ്മമുണ്ട്. പദാർത്ഥങ്ങളുടെ സൂക്ഷ്മമായ ഭാവങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഉദാഹരണം അണുക്കൾ, അന്വേഷിച്ചന്വേഷിക്കുമ്പോൾ അതിനെ കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്റെ ബുദ്ധി തന്നെ സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഉപാധികളിലൂടെ അതിനെ അറിയാൻ പറ്റും. പക്ഷെ ഈ ഭൗതികമായ സൃഷ്ടിയിൽ അവ്യക്തം എന്ന് പറയുന്നത് എന്താണ്? അത് പദാർത്ഥങ്ങളല്ല, അത് ഈശ്വരന്റെ ഈ ഭൗതികമായ ഈ സൃഷ്ടി എന്നുള്ള ഈ വിപരിണാമം, ഈ പരിവർത്തനങ്ങൾ. ഈ പരിവർത്തനങ്ങൾ നടക്കുന്നതിന് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള നിയമങ്ങളാണ്. ഈശ്വരന്റെ നിയമങ്ങളാണ് അവ്യക്തം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞ അത് ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടത്തില്ല. കാരണം അത് കാലബദ്ധമാണ് നിയമങ്ങൾ. അത് മനുഷ്യന് ദുരൂഹമായിരിക്കുന്നു. വസ്തുനിഷ്ഠമായിരിക്കുന്ന നമുക്ക് ഊഹിക്കാൻ പറ്റും, പക്ഷെ കാലനിഷ്ഠമായിരിക്കുന്ന ഒന്നിന് നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയത്തില്ല, എന്നുവെച്ചാൽ വ്യക്തമായി ധരിക്കാൻ കഴിയത്തില്ല. അത് ഈശ്വരന് മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. ആണ് ഈശ്വരന്റെ നിയമങ്ങൾ മനുഷ്യന് വെളിപ്പെടാതിരിക്കുന്നു. അതുകൊണ്ടാണ് അതാണ് ജീവനവന്റെ ഭാവി അനിശ്ചിതമായിരിക്കുന്നത്. അടുത്ത നിമിഷം എന്തെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരന്റെ നിയമമാണ്, കാലനിയമം. ദുരൂഹമാണ്. മഹാപുരുഷന്മാരോടി പറയും എന്താണോ കാലം, അത് വെളിപ്പെടുന്ന ഒന്നല്ല. വർത്തമാനത്തിൽ നമുക്കെന്തോ പ്രതീതമാകുന്നുണ്ട്, അത് മുന്നോട്ട് ചെല്ലുമ്പോൾ അവ്യക്തമായ സ്മൃതികളായി സ്മരണകളായി അവശേഷിക്കുന്നു. പക്ഷെ അതിന് നമുക്ക് അവ്യക്തമെന്നേ പറയാൻ പറ്റും. കാരണം അത് ഈശ്വരന്റെ നിയമങ്ങളാണ്. അത് മനുഷ്യന് വെളിപ്പെടുന്നതല്ല. അത് സൃഷ്ടിയെ നിയമനം ചെയ്യും. സൃഷ്ടിക്കത് ചില നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. ഇന്ന ഇന്നത് ഇന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കാണുന്ന ആ സംഭവങ്ങളെയാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഈ കാര്യം ഈ സമയത്ത് എന്തുകൊണ്ട് സംഭവിച്ചു, അതിന് ഉത്തരവുണ്ട് മനുഷ്യന്റെ ബുദ്ധിക്ക്. അതിന് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് ഈ സൃഷ്ടമായ പ്രപഞ്ചത്തിന്റെ അവ്യക്തമായൊരു ഭാവമാണ് ഈശ്വരന്റെ നിയമം എന്ന് പറയുന്നത്. ആണ് ഇവിടെ പറയുന്നത് എന്താണ്? ജഗത് ചരാചരം വ്യക്ത അവ്യക്താത്മകം വിപരിവർത്തതേ സർവാവസ്ഥകൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് മായയും പറയുന്ന അവ്യക്താത്മിക പറയാനൊരു കാരണം. അതാണ് ഇപ്പൊ ജഗത് കാരണ സ്വരൂപിണിയായിരിക്കുന്ന ഈ മായാശക്തി സൃഷ്ടമായ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്. ജഗത്തിന്റെ നിയാമിക എന്ന് പറയും, ജഗത്തിനെ നിയമനം ചെയ്യുന്ന രൂപത്തിലാണ്. എന്നുവെച്ചാൽ ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കുള്ള നിയമങ്ങളായിട്ടാണ്. അതെന്താണെന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടത്തില്ല. അതെന്നും അവ്യക്തമായി തന്നെ ഇരിക്കും. പക്ഷെ ആ സൃഷ്ടി സൃഷ്ടമായ പദാർത്ഥ രൂപത്തിലുള്ളത് അതിനെയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. നമുക്ക് പദാർത്ഥ ബോധത്തെ ഉണ്ടാക്കിത്തരും. ബാഹ്യമായ വസ്തുബോധത്തെ നമുക്കുണ്ടാക്കിത്തരും. അത് വ്യക്തമാകുന്നു, അവ്യക്തമായി തന്നെ ഇരിക്കുന്നു. ഈ അവ്യക്തത്തിൽ രണ്ടു തരത്തിലുള്ള സൃഷ്ടി നടക്കുന്നു. അതാണ് ആദി ഭൗതികമായ സൃഷ്ടിയും ആദി ദൈവികമായ സൃഷ്ടിയും. ആദി ഭൗതികമായ സൃഷ്ടിയാണ്, വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നു, വൃക്ഷത്തിൽ നിന്ന് പുഷ്പഫലാദികൾ ഉണ്ടാകുന്നു. അത് ആദി ഭൗതികമായ സൃഷ്ടിയാണ്. നമ്മൾ ഭൗതികമായി കാണുന്ന ജഡത്തിനും ചേതനയിലും സംഭവിക്കുന്ന സൃഷ്ടി ഇത്. ഇതിന്റെ പിന്നിൽ ചൈതന്യം പ്രവർത്തിക്കുന്നു. ചൈതന്യവത്താണ് വൃക്ഷം. കൊടുങ്കാറ്റ് വീശുന്നു, അവിടെ നമുക്ക് പ്രത്യക്ഷമായൊരു ചേതന കാണാൻ കഴിയുന്നില്ല. വർഷം സംഭവിക്കുന്നു, അത് ജഡരൂപത്തിലുള്ള സൃഷ്ടിയാണ്, ചലനമാണ്, കർമ്മമാണ്. അപ്പോൾ ജഡചൈതന്യ രൂപത്തിലുള്ള ചര അചര രൂപത്തിലുള്ള ഈ സൃഷ്ടികൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജഗത് പരിണാമമാണ്. അതിൽ നമ്മൾ ജഡമെന്ന് കരുതുന്നതിന് സംഭവിക്കുന്ന സൃഷ്ടികൾ, കർമ്മങ്ങൾ, അതാണ് ആദി ദൈവിക സൃഷ്ടി എന്ന് പറയുന്നത്. കൊടുങ്കാറ്റ് വീശുന്നു, എങ്ങനെ വീശുന്നു നമ്മൾ കാണുന്നില്ല, അത് ആദ്യ ദൈവികമാണ്. പേമാരി ഉണ്ടാവും, നമ്മൾ കാണുന്നില്ല എങ്ങനെയാ സൃഷ്ടി നടക്കുന്നത്, ആദ്യ ദൈവികമാണ്. ആ പ്രവൃത്തി ചെയ്യുന്നതിന് പിന്നിൽ ഒരു ചേതനയുണ്ട്. ആ ചേതന നമുക്ക് വ്യക്തമാകുന്നില്ല. എന്തായാലും അത് ജീവൻ ചെയ്യുന്ന കാര്യമല്ല. ഒരു വൃക്ഷം പുഷ്പിക്കുകയും ഫലത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ജീവന്റെ കർമ്മമാണ്. അതിനകത്തൊരു ജീവചേതനയുണ്ട്. അതാണ് അതിനെ ആദ്യ ഭൗതിക സൃഷ്ടി എന്ന് പറയുന്നത്. ഒരു ജീവചേതനയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സൃഷ്ടികൾ. പക്ഷെ കൊടുങ്കാറ്റ് വീശുന്നത് അത് ഏത് ജീവനാണ് ചെയ്യുന്നത് നമുക്കറിയാം. അത് ജീവന് സാധ്യം, നമുക്ക് പരിചയമുള്ള ജീവന്മാർക്കൊന്നും സാധ്യമല്ല. ഭൂമി കറങ്ങുന്നു എന്ന് പറയുന്നു, ഏത് ജീവനാണ് ചെയ്യുന്നത് നമുക്ക് അറിയുന്നില്ല. നക്ഷത്രങ്ങൾ, മറ്റ് ഗ്രഹങ്ങൾ, ഇതെല്ലാം ഇവിടെ സഞ്ചരിക്കുന്നു, പ്രവർത്തിക്കുന്നു. പ്രപഞ്ചത്തിൽ ഇങ്ങനെ ജീവൻ അസാധ്യമെന്ന് തോന്നുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ആദ്യ ദൈവിക സൃഷ്ടി എന്ന് പറയുന്നു. അതിനാണ് സൃഷ്ടി എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട്? കർമ്മമാണ് ചലനമായതുകൊണ്ട്. അതി ഭൗതിക സൃഷ്ടി അത് നമുക്കറിയാം, അത് ജീവൻ തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ കുലാലൻ കുടത്തെ ഉണ്ടാക്കുന്നു, കുടം ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് കുടത്തെ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് കാണാം, അതൊരു ജീവനാണ് ചെയ്യുന്നത്. കൊണ്ടത് അത് ഭൗതിക സൃഷ്ടിയായി. ഇതെല്ലാം ജഗത് വിപരിണാമമാണ്. ഇതൊന്നും നേരത്തെ പറഞ്ഞല്ലോ, മായാധ്യക്ഷേണ സുയതേ സചരാചരം. ആ മായാശക്തിയുടെ സൃഷ്ടിയല്ല, അത് ആരംഭിച്ചു കഴിഞ്ഞു. സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പുരാണങ്ങളിലും മറ്റും പറയും, സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും, ആദ്യം ഈശ്വരൻ ഒരു സൃഷ്ടി നടത്തി. എന്നിട്ട് ആ സൃഷ്ടിയിൽ പിന്നീട് സൃഷ്ടിക്കാൻ കഴിവുള്ള കുറെ പേരെ സൃഷ്ടിച്ചു, അവരെ ലോകപാലകന്മാർ എന്നെല്ലാം പറയും. പിന്നീട് അവരാ സൃഷ്ടിക്കുന്നതെന്ന് പറയും. അത് സൃഷ്ടിയെക്കുറിച്ചുള്ള പൗരാണികമായ ഒരു കാഴ്ചപ്പാട്. അതിന് വേറെ തരത്തിൽ അധ്യാത്മശാസ്ത്രത്തിൽ ഇങ്ങനെ പറയും, ആധ്യാത്മികമായ സൃഷ്ടി. അതാണ് അവിടെ പറയുന്നത്, ആദ്യത്തെ സൃഷ്ടി ആത്മസാന്നിധ്യത്തിൽ നടക്കുന്ന സൃഷ്ടി എന്ന് പറയുന്നത്. ആത്മസാന്നിധ്യത്തിൽ നടക്കുന്ന സൃഷ്ടി എന്ന് പറയുന്നത് മയാധ്യക്ഷേണ ചൈതന്യാത്മികമായ പ്രകൃതി നടത്തുന്ന ആ സൃഷ്ടി, ചരാചര സൃഷ്ടി. പക്ഷെ സൃഷ്ടി അനിശ്ചിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടിക്ക് ഒരിക്കലും അവസാനം ഉണ്ടാകുന്നില്ല, അനന്തമായ അത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടി, അതാണ് ഇവിടെ പറയുന്നത്. സർവാവസ്ഥാസം, സർവാവസ്ഥകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ജീവന്റെ സൃഷ്ടി മുഖ്യമായും ജീവന്റെ സൃഷ്ടിയാണ്. നമ്മൾ പറയുന്നു ജഡമായ വസ്തുക്കൾ പാറ പൊടിഞ്ഞ് മണ്ണാകുന്നു, അവിടെ ഏത് ജീവനാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഭൗതികമായ വസ്തുക്കൾ നമ്മുടെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ കർമ്മം എന്നുള്ള അർത്ഥമാണ്. എവിടെ കർമ്മം ചലനം സംഭവിക്കുന്ന സൃഷ്ടിയാണ്, അവിടെ ആദി ദൈവികമായ സൃഷ്ടി. അത് ഏത് ദൈവമാണത് സൃഷ്ടിക്കുന്നത് അങ്ങനെ കാണാൻ കഴിയുന്നില്ലല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്, ജഗത്ത് വ്യക്ത അവ്യക്ത രൂപത്തിലാണ്. ആ സൃഷ്ടിയുടെ പിന്നിലുള്ള നിയമത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അത് അവ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് വ്യക്ത അവ്യക്താത്മകം വിപരിവർത്തത സർവാവസ്ഥാസു ദൃശ്യ കർമ്മത്വാപത്തി നിമിത്ത ഹി ജഗത് സ സർവപ്രവൃത്തി അഹമിതം ഭോക്ഷേ പശ്യാമി ഇതം ശൃണോമി ഇതം സുഖം അനുഭവാമി ദുഃഖം അനുഭവാമി തദർത്ഥമിതം കരിഷ്യാമി ഏതദർത്ഥം ഇതം കരിഷ്യ ഇതം ജ്ഞാസ്യാമി ഇത്യാദി അവഗതിനിഷ്ഠ അവഗതി അവസാനായ ഈ സൃഷ്ടിയെക്കുറിച്ച് ഒരു വിവാദമുണ്ട് ഈ തത്വചിന്തകന്മാരുടെ ഇടയിൽ. ഒരു കൂട്ടർ പറയുന്ന എന്താണോ, സൃഷ്ടി ഈശ്വരന് മാത്രമേ സാധ്യമാകൂ, ഒരിക്കലും ജീവന് സാധ്യമല്ല. എന്തുകൊണ്ട്? ഇത് അചിന്ത്യ രചനാരൂപത്തിലുള്ള ഒന്നാണ്. ഈശ്വരന് മാത്രമേ സൃഷ്ടിക്കാൻ പറ്റൂ, ഈ കാണുന്നതെല്ലാം ഈശ്വര സൃഷ്ടമാണ്. മറ്റൊരു കൂട്ടർ പറയുന്ന എന്താണ്, അങ്ങനെയല്ല, ജീവന് സൃഷ്ടിക്കാൻ പറ്റും. ആ ജീവൻ സൃഷ്ടിക്കുന്ന എങ്ങനെ? സ്വപ്ന സൃഷ്ടി പോലെ. സ്വപ്നത്തെ ആരാ സൃഷ്ടിക്കുന്നത്? ജീവനാണ്. എങ്ങനെയാണോ ജീവൻ സ്വപ്നത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതുപോലെ ജീവന്റെ ജീവസൃഷ്ടമാണ് ഈ ജഗത്ത്. ഈ രണ്ടു തരത്തിലുള്ള ചിന്താഗതികളാണ്. ഒരു കൂട്ടർ ഒരു തരത്തിലുള്ള തത്വചിന്തകന്മാർ ഈ ജീവസൃഷ്ടി അംഗീകരിക്കുന്നു. ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തെ ജീവൻ അനുഭവിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, അത്രേ സംഭവിക്കുന്നു. പ്രപഞ്ചത്തിന്റെ അനുഭവമല്ലാതെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ജീവന് സാധ്യമല്ല. ഇതിന്റെ രണ്ടിനും പ്രമാണങ്ങളുമുണ്ട്. പക്ഷെ മറ്റൊരു കൂട്ടർ പറയുന്നത് എന്താണ്, അത് ജീവന്റെ കൽപ്പനയാണ്. ഈശ്വരൻ സൃഷ്ടമായ പ്രപഞ്ചത്തെ ജീവൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് അവന്റെ ഒരു കൽപ്പനയാണ്. അവൻ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് അവന്റെ തന്നെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ അവൻ കൽപ്പിക്കുകയാണ്, സൃഷ്ടിക്ക് കാരണമായി ഒരു ഈശ്വരനെ. ആ ഈശ്വരൻ സൃഷ്ടമായ പ്രപഞ്ചത്തെ താൻ അനുഭവിക്കുന്നു എന്നാണ് കൽപ്പിക്കുന്നതാണ്. കൽപ്പന മാത്രം അങ്ങനെ പറയുന്നു. ഈ ഒരു വാദത്തിൽ ദൃഢമായി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്, മറ്റേ ഒരു വാദത്തിൽ ദൃഢമായി നിൽക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. മുഖ്യമായിട്ട് ഈ രണ്ടു കൂട്ടരാണ്. ജീവസൃഷ്ടിയെ മാത്രം സ്വീകരിക്കുന്നവർ ഈശ്വര സൃഷ്ടിയോ ഈശ്വരനെയോ അംഗീകരിക്കുന്നില്ല. ഈശ്വരനെ അംഗീകരിക്കുന്നുണ്ട്, എങ്ങനെ? അത് ജീവന്റെ കൽപ്പനയിൽ മാത്രം. അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈശ്വരൻ ജീവന്റെ കൽപ്പനയാണ് ആണെന്നാണ് പറയുന്നത്. സൃഷ്ടിയും സൃഷ്ടികർത്താവും ജീവന്റെ കൽപ്പനയെന്നാണ്. ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന മൂന്നാമതൊരു ചിന്താഗതിയുണ്ട്. അവർ രണ്ടിനെയും അംഗീകരിക്കുന്നുണ്ട്. എന്താണ്? ജീവസൃഷ്ടമായ പ്രപഞ്ചവും ഉണ്ട്, ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചവും ഉണ്ട്. ഈശ്വരൻ ഒരിക്കലും ജീവന്റെ കൽപ്പനയല്ല, മറിച്ച് ഈശ്വരന്റെ സൃഷ്ടിയാണ് ജീവൻ എന്നംഗീകരിക്കുന്നു. പക്ഷെ ജീവസൃഷ്ടമായ പ്രപഞ്ചമുണ്ട്. എന്ന് പറയുമ്പോൾ ജീവൻ ഒരിക്കലും ഭൂതങ്ങളെ സൃഷ്ടിക്കാൻ സാധ്യമല്ല, പഞ്ചഭൂതങ്ങളെ ജീവൻ സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്നവരംഗീകരിക്കുന്നു. പിന്നെ ജീവൻ എന്താണ്? ഭൗതിക സൃഷ്ടി നടത്താൻ പറ്റും. വീടുണ്ടാക്കുന്നു, മനുഷ്യൻ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ജീവികൾ സൃഷ്ടിക്കുന്നതെല്ലാം ഭൗതിക സൃഷ്ടിയാണ്, ഭൂത സൃഷ്ടിയാണ്. ഇത് മൂന്നാമതൊരു ചിന്താഗതിയാണ്. ഈ ചിന്താഗതികളെല്ലാം ശാസ്ത്രത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇതൊരു മധ്യനിലയെന്ന് പറയാം. ജീവശ്രേഷ്ഠമായ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു, അശ്വം ഈശ്വരശ്രേഷ്ഠമായ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു. ജീവശ്രേഷ്ഠമായ പ്രപഞ്ചം ത്തിൽ ജീവൻ അവന്റേതായ സൃഷ്ടി നടത്തുന്നു, അതാണ് ഭൗതികമായ സൃഷ്ടി. അങ്ങനെ ഒരു മധ്യമമായ നിലയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോ ഭാഷ്യകാരൻ പറയുന്നത്. ശാസ്ത്രത്തിലെല്ലാം ഓരോ സന്ദർഭങ്ങളിൽ ഓരോന്നും അംഗീകരിക്കും. ഇവിടെ പറയുന്നു, ദൃശ്യകർമ്മത്വ ആപത്തി നിമിത്ത ഹി ജഗത സർവാപ്രവൃത്തി. ദൃശ്യകർമ്മത്വപ്രാപ്തി, ഇത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ദൃശ്യകർമ്മത്വം ലളിതമായി പറഞ്ഞാൽ അനുഭവ വിഷയത്വം, അതാണ് ദൃശ്യകർമ്മത്വം എന്ന് പറയുന്നത്. അനുഭവ വിഷയത്വത്തെ പ്രാപിക്കുന്നു എന്ത്? പ്രപഞ്ചം. ആരുടെ അനുഭവ വിഷയമാകുന്നു? ജീവന്റെ. പ്രപഞ്ചം ജീവന്റെ അനുഭവത്തിന് വിഷയമായി അവിടെ എന്ത് ചെയ്യുന്നു? ജഗത. ജഗത് എന്ന് വെച്ചാൽ ഇവിടെ പ്രാണികൾ, സർവപ്രാണികളും സർവപ്രവൃത്തിയും. ഈ പ്രപഞ്ചം, ഈശ്വരശ്രേഷ്ഠമായ പ്രപഞ്ചം അവന്റെ അനുഭവത്തിന് വിഷയമായി വരുമ്പോഴാണ് പ്രാണികൾ പ്രവർത്തിക്കുന്ന ഒന്നാണ്. എന്താണ് അവന്റെ പ്രവൃത്തി? അത് പറയുന്നു, അഹം ഇതം ഭോക്ഷി, ഞാനിത് അനുഭവിക്കുന്നു. പശ്യാമീതം, എന്റെ കണ്ണുകൊണ്ട് ഞാനിതിനെ കാണുന്നു. ശൃണോമീതം, ഞാനിതിനെ കേൾക്കുന്നു. ഇതൊക്കെയാണ് ജീവസൃഷ്ടി ഇവിടെ ഈ സന്ദർഭത്തിൽ. സുഖം അനുഭവാമി, ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു. ദുഃഖം അനുഭവാമി, ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു. തദർത്ഥം ഇതം കരിഷ്യാമി, ഞാൻ സുഖത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തതുകൊണ്ട് അതിന്റെ ഫലമായി ഞാൻ ഈ ദുഃഖത്തെ അനുഭവിക്കുന്നു. ഏതർത്ഥം ഇതം കരിഷ്യ, ഇന്നത് നേടാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നു. ഇതെല്ലാം ജീവ സൃഷ്ടിയാണ്, ജീവന്റെ കർമ്മമാണ്. ഇതെവിടെ സംഭവിക്കുന്നു? ഈശ്വരശ്രേഷ്ഠമായ പ്രപഞ്ചം അവന്റെ അനുഭവത്തിന് വിഷയമായി വരുമ്പോൾ ജീവന് സംഭവിക്കുന്നു. ഇതന്യാസ്യാമി, ഞാനിതിനെ അറിയും. ഇത്യാദ്യ അവഗതിനിഷ്ഠ അവഗതി അവസാനായ, ഇത്തരം ജീവന്റെ ഈ കർമ്മങ്ങളെല്ലാം അവഗതി, അവന്റെ അനുഭവം അതിനെ ആശ്രയിച്ചു നിൽക്കുന്നു. എവിടെയാണോ അവന്റെ അവഗതി അല്ലെങ്കിൽ അനുഭവം അവസാനിക്കുന്നത്, അവിടെ ഈ പ്രവൃത്തികൾ അവസാനിക്കുകയും ചെയ്യും. ഇത് ജീവന്റെ കർമ്മം. ഇവിടെ ഭാഷ്യകാരനും ഗീതാകാരനും രണ്ട് സൃഷ്ടി അംഗീകരിക്കുന്നു. ഈശ്വരശ്രേഷ്ഠമായ ഈ പ്രപഞ്ചത്തിൽ ജീവശ്രേഷ്ഠമായ പ്രപഞ്ചം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടുപേരും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ജീവന്റെ പ്രപഞ്ചത്തിന് അവലംബമായിരിക്കുന്നത് ഈശ്വരന്റെ പ്രപഞ്ചമാണ് എന്നിങ്ങനെ. അതുകൊണ്ട് ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള ആ ചർച്ച വളരെ ഗഹനവും വളരെ സൂക്ഷ്മവുമാണ്. അധ്യാത്മശാസ്ത്രം പല തരത്തിൽ നിന്നുകൊണ്ട് ഇതിനെ സമീപിക്കുന്നുണ്ട്, പല തരത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് മുഖ്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ചർച്ച ചെയ്യുന്നത് ജഗത് സൃഷ്ടി അത് ത്രോണാത്മികയായ മായയെ അവലംബിച്ചുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ കാര്യം ഇവിടെ വെളിപ്പെടുത്തുന്നതും ഈശ്വരൻ തന്നെയാണ്. അത് അങ്ങനെ വെളിപ്പെടുത്തുന്നതുകൊണ്ട് അങ്ങനെ വെളിപ്പെടുത്തുന്നയാള് അവതാരപുരുഷനാണ്. അപ്പൊ മനുഷ്യരൂപത്തിൽ ഈശ്വരൻ വന്ന് സൃഷ്ടിയുടെ രഹസ്യത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതാണ് ഈ ഭാഗത്തിന്റെ പ്രാധാന്യം. ശരി. ഓം.